51 ദശകം. പുലർന്നവാറൊടു ദിനമങ്ങുറച്ചു നീ ഭുജിക്കുവാൻ അടവിയിൽ വെച്ച് ബാലരും ചുഴന്നിഴും പശുകുലബാലരും കലർന്ന് ഇറങ്ങിനാർ കറികളെടുത്തു ചോറുമായി പവൽപദ ദ്വയ സരസീരുഖങ്ങളാലുയർന്നിടും ത്രിഭുവന ശുദ്ധമാമ്പുടി മഹർഷിമാർ പുളകമണിഞ്ഞണിഞ്ഞുപോൽ ശിരസിൽ നിൻ സുഖകരദർശനോത്സുഖം നടക്കവേ വലിയ തൃണസ്ഥലങ്ങളിൽ പശുക്കൾ മേച്ചവിട വിഭോഗിടാങ്ങളായി അഘാസുരൻ പെരിയൊരു പാമ്പു പോലിഴഞ്ഞണഞ്ഞു നിൻ വഴികളടുത്തു ഭീകരൻ അവൻ്റെ മെയ് വലിയൊരു പർവ്വതം മുഖം ഗുഹാസമം കളിരതിയാർന്ന കുട്ടികൾ അണഞ്ഞു പോലവനുടെ വായിനുള്ളിലേക്കകോ ഭവാൻ ഞൊടിയിട വിട്ടുപോകവേ അണഞ്ഞുപോയി അഹിയുടെ ഉള്ളിൽ ഗോകൃതൻ കിടാങ്ങളും പശുപരുമങ്ങു നീറവേ വിഭോ ഭവാൻ അവിടമണഞ്ഞു ചെയ്യുവാനനാഥരാം നിജജനജീവരക്ഷണം കഴുത്തിൽ നിന്നൊരുപടി നീ വളർന്നു പാമ്പെരിഞ്ഞുപോയി മൃതിയുടെ പീഡയേൽക്കയായി പിളർന്നു നീ അവനുടെ കണ്ഠമപ്പോഴേ സ്വതന്ത്രരായി പശുപശുക്കളങ്ങയാൽ മഹാസുരൻ വിലസി വിയത്തിൽ നിന്നോടൊത്ത് ഇണങ്ങുവാനൊരു ഞൊടി ദിവ്യദീപ്തിയാൽ ലയിച്ചു നിൻ പദഭുവി നിന്റെ കീർത്തനം നഭസ്രിതിൽ സുരരഥാ പാടിയാടിനാർ വിരിഞ്ചനും സുരരും അതീവ വിസ്മയം കലർന്നുകൊണ്ട് അനുഗതരായി ബാലരും അണഞ്ഞുപോയി പകലിനു യൗവനം ഭവാൻ നടത്തിനാൻ സഹകുലഭോജനോത്സവം മുറുക്കിയെങ്കുഴലൊടുകും ബുധനരയ്ക്കെടുത്തു നല്ല ഉരുളകരാമ്പുജത്തിലും ചിരിക്കുവാൻ കളമൊഴിയോതി ഗോപരൊത്തശിച്ചു നീ ഗഗനജരാതികീർത്തിദാൻ സുരർക്കിടയ്ക്ക് അലമികയജ്ഞ ഭോജനാൽ സുഖാസനം പശുപകുമാരദത്തതാം ജഗൽപദേ സുരരി വാഴ്ത്തി നിൻ പദം മരുൽപുരീ നിലയ ഗതങ്ങതീക്കണേ.